ഇവിടെ അമിയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി അർത്ഥാപാവ അത്യ അത്യം വരെ വന്നു. അർത്ഥാഭാവവും അത്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അദ്ദേഹത്തോട് ചേരുന്ന പദ അർത്ഥത്തെ അതിന്റെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പിന്നെന്താണോ അർത്ഥാഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? പിന്നെ അത് അത്യന്താഭാവമായിരിക്കും. അന്യോന്യാഭാവം ആകത്തില്ല, അത്യന്താഭാവം. പക്ഷികാണാഭാവം എന്ന് പറഞ്ഞാൽ അന്യോന്യാഭാവം അല്ല, അത്യന്താഭാവമാണ്. അത്യം എന്ന് പറഞ്ഞാലോ ധ്വംസം, ആ വ്യത്യാസം. ഹിമസ്യ അത്യയോ അതിഹിമം. ഇവിടെ അതിഹിമം ഭട്ടോജി ദീക്ഷിതര് കൊടുത്ത ഉദാഹരണം ശരിയല്ലെന്നാണ് ശബ്ദേന്ദ്രസേവരകാരന്റെ അഭിപ്രായം. കാരണം സൂത്രത്തിൽ വന്നിരിക്കുന്ന പദം ഏതാണോ അത്യം, അതി അയം ആണ് അത്യം. അതി എന്ന് പറയുന്ന അവയമാണ്. സൂത്രത്തിൽ വരുന്ന അവയപദങ്ങളുമായിട്ട് അതേ അർത്ഥത്തിൽ സമാസം നടത്താൻ പാടില്ല എന്നാണ്. സൂത്രത്തിൽ വരുന്ന ആ അർത്ഥം, സൂത്രത്തിൽ അത്യയോ എന്ന് പറഞ്ഞാൽ അത്തയ അർത്ഥത്തിലുള്ള മറ്റവയങ്ങളുമായിട്ട് സുബന്ധത്തിന് സമാസം വരാൻ പാടുള്ളൂ എന്നാണ് ഒരു നിയമം. എല്ലാ നിയമങ്ങൾക്കും മാറ്റമുണ്ട്. ആ നിയമം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സൂത്രത്തിൽ വരുന്ന അർത്ഥങ്ങളിലുള്ള അവയങ്ങളുമായിട്ട് സുബന്ധത്തിന് സമാസം വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ സൂത്രത്തിലുള്ള ആ അർത്ഥങ്ങളിലുള്ള അവയം, അത് സൂത്രത്തിലുള്ള അവയമാണെങ്കിൽ അതുമായിട്ട് സമാസം വരാൻ പാടില്ല. അപ്പൊ അത്യം എന്ന് പറഞ്ഞാൽ ധ്വംസം. ധ്വംസ അർത്ഥത്തിലുള്ള ഒരു അവയവും സുബന്ധമായിട്ട് സമാസം വരാം, പക്ഷെ അതിയുമായിട്ട് വരാൻ പാടില്ല. എന്തുകൊണ്ട്? സൂത്രത്തിൽ അതിയുണ്ട്. അതൊരു സാമാന്യ നിയമമായി സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിഹിമം എന്ന് പറയുന്നതിന് പകരം അത്യ അർത്ഥത്തിലുള്ള നിർശബ്ദം, നിർഹിമം, നിശ്ചീതം, അങ്ങനെ പ്രയോഗിക്കാൻ പാടുള്ളൂ. അതാണ് കൂടുതൽ ശരി എന്നൊരു പക്ഷമുണ്ട്. എന്ന് വിചാരിച്ചത് തെറ്റല്ല, ഇതും പ്രയോഗിക്കും. പിന്നെ ഈ ശബ്ദങ്ങളെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി വിചാരം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പറയും. പക്ഷേ പട്ടുവൈ ദീക്ഷിത് അധികമോ എന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിക്കാം. അതിഹിമം, അതിഹിമം, അതിശീതം. അർത്ഥത്തിൽ വരുന്ന പദങ്ങളെ ഉപയോഗിക്കാൻ അർത്ഥത്തിലുള്ള അവയങ്ങൾ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ആ അതിനി ജ്ഞാപകം പറയും അടുത്ത് വരുമ്പോൾ എന്തുകൊണ്ടെന്നുള്ളത്. അടുത്തെന്താണ്? അവ്യയം, വിഭക്തി, സമീപ, സമൃദ്ധി, വ്യർത്ഥി, അത്താഭാവ, അസംപ്രതി. അസംപ്രതിയുടെ അർത്ഥത്തിലുള്ള അവ്യയങ്ങളും സുബന്ധവുമായിട്ട് സമാസം വരുമെന്നാണ് പറയുന്നത്. അസംപ്രതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമ്പ്രതി നയുജ്യത എന്നാണ്. അസംപ്രതിയുടെ അർത്ഥം സമ്പ്രതി നയുജ്യത. സമ്പ്രതി ഏതർഹി ഇദാനിയും അധികരണ ശക്തി പ്രധാനമായ അവ്യയങ്ങളാണ് ഒരേ അർത്ഥം. ഇദാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോഴെന്ന് വെച്ചാൽ ഈ കാലത്തിൽ എന്നാണ്. കാലത്തെ കാണിക്കുന്നു, ഈ കാലത്തെ അധികരണമായും കാണിക്കുന്നു. ഇദാനിയും അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അസ്തിത്വത്തിന്റെ അധികരണമായി എന്ത്? കാലം. അപ്പൊ അതുകൊണ്ട് അതിനെ പറയും അധികരണ ശക്തി പ്രധാനമായ അവ്യയം. അപ്പോ അധികരണ സമ്പ്രതിയാണ്. സമ്പ്രതി ഏതർഹി ഇതാണ് എന്നാൽ അധികരണ ശക്തി പ്രധാനമായ അവ്യയം. അപ്പൊ അധികരണ ശക്തി പ്രധാനമായിരിക്കുമ്പോൾ അധികരണം എന്ന് പറയുന്ന ഒരു കാരകമാണല്ലോ. അപ്പൊ കാരകമായതുകൊണ്ട് അത് എന്തിനോട് അന്വയിക്കും? ക്രിയയോട് അന്വയിക്കും. കാരകം അന്വയിക്കുന്നത് അപ്പൊ സമ്പ്രതി യുജ്യതേ, ഇദാനിയും യുജ്യതേ, ഏതർഹി യുജ്യതേ, ഇപ്പോ യോജിക്കുന്നതാണെന്നൊക്കെ വരും. ഇവിടെ അസംപ്രതി എന്ന സൂത്രത്തിൽ നിർദ്ദേശിക്കുന്നു. സമ്പ്രതിയോട് നഞ്ഞ് സമാസം. സമ്പ്രതി അസംപ്രതി. നഞ്ഞെന്ന് പറയുന്നു എപ്പോഴും ക്രിയയോട് അന്വയിക്കുന്നതാണ്. നാസ്തി, ന വർത്തതെ എന്നിങ്ങനെ. അപ്പൊ അസംപ്രതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താവും? സമ്പ്രതി ന യുജ്യത, ഇദാനിയും ന യുജ്യത എന്നാവും. ഇപ്പൊ യോജിച്ചതല്ല എന്നർത്ഥം. എപ്പോ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോ. എന്ത് യോജിച്ചതല്ല? നിദ്ര. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പം ഉറക്കം യോജിച്ചതല്ല. അതാണ് അതിനിദ്ര എന്ന് പറഞ്ഞാൽ. നിദ്ര സമ്പ്രതി നയുജ്യതേ. ഇവിടെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? അതിനിദ്രം. അതായത് ഇവിടെ സമ്പ്രതി ന യുജ്യതേ എന്നുള്ള അർത്ഥത്തിലാണ് ആദിശബ്ദം. അസംപ്രതി ആദ്യം സൂത്രത്തിൽ വന്ന പദം ഏതാണ്? അസംപ്രതി. ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? സമ്പ്രതി ന യുജ്യതേ. ആ അർത്ഥത്തിലുള്ള അവ്യയം ഏതാണ്? അതി. ഇത്രയും മനസ്സിലാക്കണം. സൂത്രത്തിൽ വന്ന പദം അസംപ്രതി, അതിന്റെ അർത്ഥം സമ്പ്രതി ന യുജ്യതേ. ആ അർത്ഥത്തിലുള്ള അവ്യയം അതി. അത് ഒരു സുബന്ധമായിട്ട് സമാസം ചെയ്യും. ഇവിടെ ഏതാണ് സുബന്ധം? നിദ്ര. അപ്പൊ നിദ്രയുടെ എന്താണ്? അയോഗ്യതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിദ്ര ഇപ്പൊ പറ്റിയതല്ല, ഈ കാലത്തിലേക്ക് അത് യോഗ്യമല്ലെന്നാണ്. അതുകൊണ്ട് വിഗ്രഹിക്കുമ്പോൾ നിദ്ര ങസ് അതി എന്ന് വിഗ്രഹിക്കും. നിദ്ര സംബന്ധിയായ കാര്യം പറയുന്നുണ്ട്, നിദ്ര ങസ് എന്ന് വിഗ്രഹിക്കും. സ സമ്പ്രതി നൈജ്യത എന്ന് പറയുന്നത് ഏതിന്റെ അർത്ഥമാണ്? അസംപ്രതിയുടെ അർത്ഥം, അതിയുടെ അർത്ഥം അത്, അതിയുടെ അർത്ഥം അത് തന്നെയാണ് സമ്പ്രതി നൈവിച്ചത്. അപ്പൊ അത് പറയുന്നതിനെ സംബന്ധിച്ച്, നിദ്രയെ സംബന്ധിച്ച്. അപ്പൊ നിദ്രയിൽ എന്തോരും ഷഷ്ടി വരും. അപ്പൊ നിദ്ര മസ് അതി സമാസങ്ങളും സമയം വിഭക്തി സമീപ സമൃദ്ധിവൃദ്ധി അത്താഭാവ അത്യ അസംവൃദ്ധി ശബ്ദപ്രാദുർഭാവ പശ്ച യഥ ആനുപൂർവ യോഗപദ്യ സമ്പത്തി സകല്യാന്ത വചനേഷ്. അത് പറഞ്ഞു പഠിക്കണം. വലിയ നമ്മൾ പഠിച്ചതിൽ വലിയ സൂത്രമാണെന്ന് തോന്നുന്നല്ലേ ഇതുവരെ പഠിച്ചത്? ഇതിലും വലിയ സൂത്രം പഠിച്ചിട്ടുണ്ട്? അപ്പോ സമാസം അവ്യം വിഭക്തി സൂത്രപ്രകാര സമാസം വന്നു. പിന്നെ കൃതത്വ സമാസ പ്രാതിപസഞ്ജ സുബോധാതു പ്രാതിപദിക സ്വപ്നലോക്ക് പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപസർജന സഞ്ജ ഉപസർജനം പൂർവം അതിനിദ്ര അതിനിദ്ര എന്നിരിക്കുമ്പോ എന്താണ് ഏകദേശപൂർവം അനന്യവത്ത് ഞാപ്രാതിക പ്രത്യേക പരസ്യ അവ്യയീ ഭാവശ്യപ്രകാരം എന്തോരും അവ്യസഞ്ജ വരുന്നു. പിന്നെ അവ്യയീ ഭാവശ്യപ്രകാരം നമസ്സഞ്ജ ഹർസോ നമുസ് പ്രാതിപദേശ്യ ഹർസും. പിന്നെ അതിനിദ്ര എന്ന് ഹ്രസ്വമായി ദീർഘമാണ് നിദ്ര. ഹ്രസ്വമായി അതിനിദ്ര സൂന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? നാവീഭവാ അതിനുമ്പേ സൂത്രം വരുന്നത് അവ്യാദാക്സു. പക്ഷെ നാവീഭവാതും പഞ്ചമ്യ പ്രകാരം എന്ത് വരുന്നു? അമ്മ വരുന്നു അതിനിദ്രം. പിന്നെ ദ്വിതീയില് അതിനിദ്രം. തൃതീയില് തൃതീയ സപ്തമിയോർ ബഹുളം നിദ്രേ. ചതുർത്ഥിയില് പഞ്ചമിയില് അതി പഞ്ചമിയില് അതിനിദ്ര നിദ്രായഹ എന്ന് വരുമോ? എന്തുകൊണ്ട്? പർശുവോ നംസകേ പ്രാതിപതിക അത് നിദ്ര തന്നെ വരത്തുള്ളൂ, നിദ്രായഹ എന്ന് വരത്തില്ല. അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ നിദ്രാശബ്ദാകാരാന്തമാണ്. അങ്ങനെ നിദ്രാതെന്ന് വന്നു. അപ്പൊ കണവും മനസ്സിലാക്കുന്നത് അവീഭാവ സമാസമായതുകൊണ്ട് ഹ്രസ്വം വന്നാണ്. ഷഷ്ടിയില് സപ്തമിയില് ഷഷ്ടി ശേഷ ഷഷ്ടി ഹരിശബ്ദസ്യ പ്രകാശ ഇതി ഹരി. അങ്ങനെ നിദ്ര സമ്പ്രതി നൈജ്യത അതാണ് വിഗ്രഹം. എന്തുകൊണ്ട് അസംപ്രതിയുടെ അർത്ഥം അതാണ്? അസംപ്രതിയുടെ അർത്ഥം പറയണ്ടേ? അതാണെന്ത്? സമ്പ്രതി നൈജ്യത അതിയുമായിട്ട് ചേർത്ത് ലൗകിക വിഗ്രഹം നിദ്ര സമ്പ്രദിനയുജ്യതി. സമ്പ്രദിനയുജ്യത പ്രത്യേകമാണ്. അതേതിനോടും പറയാം സമ്പ്രദിനയുജ്യത കമ്പളം അതികമ്പളം എന്ന് വെച്ചാൽ തണുപ്പ് കാലമല്ല. അപ്പോൾ കമ്പളം മൂടി പൊതിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പം പറയുന്നു അതികമ്പളം. അങ്ങനെ അങ്ങനെ സമ്പ്രദിന ഐശ്വര്യം തുടങ്ങി ഏതിനോട് വിയോഗിക്കാം? ഹരിശബ്ദസ്യ പ്രകാശ ഇതിരി. അടുത്തെന്താണ്? ശബ്ദപ്രാദുർഭാവം. അമയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി ഭർത്താഭാവ അസമൃദ്ധി ശബ്ദപ്രാദുർഭാവം. ശബ്ദപ്രാദുർഭാവം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശബ്ദസ്യ പ്രകാശം, ശബ്ദത്തിന്റെ പ്രകാശം. ശബ്ദത്തിന്റെ പ്രകാശം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ശബ്ദം പ്രചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ശബ്ദപ്രാദുർഭാവ ശബ്ദപ്രസിദ്ധി എന്നുള്ള അർത്ഥത്തിൽ ഉള്ള അമേയവും ഏത് സുബന്ധവുമായിട്ടും ചേർന്ന് സമാസം വരാം. അപ്പോൾ ശബ്ദ പ്രകാശം ശബ്ദപ്രസിദ്ധി എന്നുള്ള അർത്ഥത്തെ കാണിക്കുന്ന അമ്പ്യമാണ് ഇതി തത് അല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇതി കാശികയിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന ഇതി തത് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ശബ്ദ പ്രാദുർഭാവ അർത്ഥത്തിലുള്ള അമ്പ്യയവും സുബന്ധവുമായിട്ട് സമാസം വരും. ഇവിടെ സുബന്ധം ഹരിശബ്ദം. ഇപ്പൊ ഹരി എന്ന് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണത്തിൽ ശബ്ദത്തെയാണ് ഗ്രഹിക്കുന്നത്. എന്നേ സംരൂപം ശബ്ദസ്യ അശബ്ദ സ്വപ്നം. ഇവിടെ ഹരി എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദത്തെ എടുക്കണം. ഹരി എന്ന് പറയുന്ന ശബ്ദം, അതാണ് ഹരിശബ്ദസ്യ പ്രകാശം. ഹരിശബ്ദത്തിന്റെ പ്രകാശം പ്രസിദ്ധി എന്നർത്ഥം. ശബ്ദത്തിന്റെ പ്രാദം. അപ്പോ ഹരിശബ്ദം പ്രചരിക്കുന്നു ലോകത്തെല്ലാം എന്ന് പറയുന്നതിനാണ് വേണ്ടിയാണ് പറയുന്നത്. എന്താണ് ഇതി ഹരി പ്രവർത്തതേ എന്ന് പറയുന്നു. ഹരിശബ്ദം പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്നു. ഇതി പാണിനി. പാണിനി വ്യാകരണം എന്ന് പറയുന്ന ശാസ്ത്രം എഴുതിയതിന് ശേഷം ഇതി പാണിനി. അല്ലേ? എന്നുവെച്ചാൽ എല്ലാവരും പാണിനി പാണിനി എന്ന് പറയുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഹരി ഹരി എന്ന് പറയുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ത്? ഇതി ഹരി, ഇതി പാണിനി, തത് പാണിനി. പാണിനി സൂത്രം എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി എന്താണ് പാണിനി പാണിനി പാണിനി. ആ അർത്ഥത്തിലാണിത് പറയുന്നത്. അതാണ് ശബ്ദപ്രാദുർഭാവം ശബ്ദപ്രകാശം എന്നെല്ലാം പറയുന്നത്. ഇപ്പോൾ ഹരിശബ്ദസ്യ പ്രകാശ എന്ന് വിഗ്രഹിക്കുന്ന ലോകവിഗ്രഹം. ഇപ്പോൾ ശബ്ദപ്രാദുർഭാവം അല്ലെങ്കിൽ ശബ്ദപ്രകാശം എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഇതി ശബ്ദവും ഹരിശബ്ദവുമായിട്ട് സമാസം വരുന്നു. ഇപ്പൊ എങ്ങനെ വരും? ഹരി ങസ് ഇതി. ഹരി ശബ്ദത്തിന്റെ പ്രകാശമാണ്, ഹരിയുടെ പ്രകാശമാണ്, അതുകൊണ്ട് ഷഷ്ടി വരും. ഹരി ങസ് ഇതി സമാസം വരുന്നത് വ്യക്തി സമീപ സമൃദ്ധി വൃദ്ധി ഇവിടെ എന്ത് വരുന്നു? ശബ്ദപ്രകാശ അർത്ഥത്തിൽ ഉള്ള ഇതി ശബ്ദവും ഹരിശബ്ദവുമായിട്ട് സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ കൃത്യസമാസ പ്രാതിസഞ്ജ സുബോധാതു പ്രാതിപതി സുപിണ്ടലുക്ക് പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപസർജനം പൂർവം ഇതി ഹരി ഏകദേശം അനന്യവത് പ്രാതിസഞ്ജ പരത്തിൽ പ്രത്യയങ്ങളൊന്നും അഭിഭാവസ്യസഞ്ജാസുപ്നലോക്ക് അത് വരുമോ? അതന്തമല്ല. ഇരിഹരി ഒറ്റ രൂപയുണ്ട്. ആലോചിക്കാതെ പറയാൻ പാടില്ല. ഇരിഹരി ഇവിടെ അദന്തമല്ല. അതുകൊണ്ട് നവീഭാതത്വം പഞ്ചമ്യഹ തൃതീയാസപ്തമ്യർ ബഹുളം രണ്ടും വരെയില്ല. ഈ കാരാന്തമാണ് ഹിന്ദിയിലൊക്കെ അവസാനിച്ചു പരിപാടി അവസാനിച്ചു അതിന്റെ ഇതിശ്രീ സംഭവിച്ചു. അത് ഈ അർത്ഥത്തിലാണ് ഇതിശ്രീ എന്ന് പറയുന്നത്. അർത്ഥത്തിലല്ല അത് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിശ്രീ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഹ്രസ്വമാവും. എന്തുകൊണ്ട്? അപ്പൊ ഇതിശ്രീ എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രീ ശബ്ദം പ്രചരിക്കുന്നു, ശ്രീ ശബ്ദപ്രകാശം എന്നർത്ഥം. ഇതി എന്ന് പറയുന്ന മംഗളത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവ്യം. ഇതി ഓം ഇതി ശം ഇതി ശ്രീ മംഗളകരമായി അവസാനിച്ചു എന്നുള്ളതിന് വേണ്ടി പറയുന്നതാണ്. ആ എന്ന് പറയുന്ന പോലെ ശ്രുതേഹ എന്ന് വരും. അമിയോട് തന്നെ ഇത് അമിയഭാവ സമാസത്തിൽ ഇതി ശ്രുതേഹ എന്ന് വരും. അത് അവ്യയം എന്ന് തിരിച്ചറിയണം. അവ്യഭാവ സമാസ സംശയങ്ങളൊന്നും വരത്തില്ല. അടുത്തു വരുന്ന ഏതാണ്? പശ്ചാത് എന്നുള്ള ശബ്ദ പശ്ചാത് എന്നുള്ള അർത്ഥത്തിൽ ഉള്ള അവ്യയവും സുബന്ധമായിട്ട് സമാസം വരുന്നു. പശ്ചാത് എന്ന് പറയുന്ന അർത്ഥം ആ അർത്ഥത്തിലുള്ള ശബ്ദവും വരുന്നു സുബന്ധമായിട്ട് സമാസം വരുന്നു. വിഷ്ണോഹോ പശ്ചാത് അനുവിഷ്ണു പദസ്യ അനു അനുപദം അങ്ങനെയൊക്കെ ഉപയോഗിക്കും. സാർ അത് വേറെ. അതിന് പശ്ചാത്തലം എന്താണ്? വിഷ്ണുവിന്റെ പിന്നിൽ എന്നാണ് പശ്ചാത്തലം. ശേഷം പിന്നിൽ എന്നൊക്കെ ഉള്ള അർത്ഥം. അനുരഥം അങ്ങനെ ഉപയോഗിക്കും. രഥത്തിന്റെ പിന്നിൽ അനു ഗമനം എന്ന് പറഞ്ഞാൽ ഗമനത്തിന്റെ പിന്നിൽ എന്നാണെങ്കിൽ അനുവിന് വേറെ സമാസം വരും. അവിടെ മറ്റൊന്നിനെ കാണിക്കണം. അനു വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ പിന്നിൽ ആരെങ്കിലും വേണം എന്നാലേ ഉള്ളൂ. അനു വിഷ്ണു ലക്ഷ്മി അങ്ങനെ വരണം. അനുരഥം പദാതി രഥത്തിന്റെ പിന്നിലാണ് കാലാൾ അങ്ങനെ വരണം. അങ്ങനെ വരുന്നിടത്താണിത് പറയുന്നത്. അനുരൂപമൊക്കെ ഇനി വരും, അത് വേറെ അർത്ഥത്തിലാണ്. അവിടെ ചെറിയ അർത്ഥ വ്യത്യാസങ്ങൾ, പശ്ചാത്തലത്തിൽ വരണം, പിന്നിലെന്നുള്ള അർത്ഥം വരണം. അത് അർത്ഥം നോക്കണം, ഏത് ഇതാണ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പശ്ചാത്തലം എന്നുള്ള അർത്ഥത്തിലുള്ള അവ്യയവും സുബന്ധവുമായിട്ട്. പശ്ചാത്തലം എന്നുള്ള അർത്ഥത്തിലുള്ള അവ്യയമാണ് അനു, സുബന്ധമായി വിഷ്ണു. വിഷ്ണു ഹോ പശ്ചാത് എന്നാണ് വിഗ്രഹിച്ചത്. അലോ വിഗ്രഹം എങ്ങനെ വരും? വിഷ്ണു ങസ് അനു, പശ്ചാത്തിന്റെ അർത്ഥത്തിൽ നിന്നും അനു. അടുത്ത് അവ്യയം വിഭക്തി സമീപ സമൃദ്ധി ശ്രദ്ധി അർത്ഥാഭാവ അത്യ അസമൃദ്ധി ശബ്ദ പശ്ചാത്ത അവിടെ വന്നു. യഥാ ആനുപൂർവ്യ യോഗപദ്യ യോഗപദ്യ സാദൃശ്യ സമ്പത്തി സാകല്യാന്തവചനേഷ പറഞ്ഞു ശീലിക്കണം, എന്നാലേ അത് ഉറക്കത്തുള്ളൂ. ഇവിടെ എന്തുവരുന്നു? പശ്ചാത്തലത്തിൽ സമാസം വന്നു. അടുത്ത് കൃത്യ സമാസ പ്രാതിസഞ്ജ സുബോധാതു പ്രാതിപതി പ്രകാരം നമുക്ക് പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപസർജനം പൂർവം വിഷ്ണു വിഷ്ണു ഏകദേശവിക്കൃതം അനന്യവത് ഞാ പ്രാതിപതയപ്പുറത്തെ പരസ്യ സ്വദുത്പത്തി അവ്യഭാവശ്യ അവ്യസഞ്ജ അവ്യാദാപ്സുക അനുവിഷ്ണു. വിഷ്ണുവിന്റെ പിന്നിൽ എന്നർത്ഥം. അനുവിഷ്ണു ലക്ഷ്മി വർത്തത്തെ എന്നെല്ലാം പറയുകയും അനുവിഷ്ണു അനുരഥം അടുത്തേതാണോ? യഥ യഥ കൊണ്ട് യഥയുടെ അർത്ഥത്തെടുക്കണം എന്ന് പറഞ്ഞാൽ യഥയുടെ അർത്ഥത്തിലുള്ള അവ്യവും സുബന്ധവുമായിട്ട് സമാസം വരുന്നു. യഥ എന്ന് പറയുന്ന അവ്യയത്തിന്റെ അർത്ഥത്തിലുള്ള അവ്യയങ്ങൾ. യഥ എന്ന് പറയുന്ന ഒരു അവ്യയമാണ്, അതുമായിട്ട് ഇവിടെ ബന്ധമില്ല. ആ അവ്യയത്തിന്റെ അർത്ഥത്തിലുള്ള മറ്റവ്യങ്ങൾ അവയങ്ങളും സുബന്ധമായിട്ട് സമാസം വരുന്നു. ഇവിടെ മുമ്പ് പശ്ചാത്തെന്ന് പറഞ്ഞിടത്ത് പശ്ചാത്തിന്റെ അർത്ഥത്തിലുള്ള അവ്യയങ്ങളും സുബന്ധമായിട്ട് സമാസം വരും എന്ന് പറയുമ്പോൾ പശ്ചാത്തിന്റെ അർത്ഥത്തിലുള്ള ഒരു അവ്യയമാണേത് പശ്ചാത്ത് അല്ലേ? പശ്ചാത്തിന്റെ അർത്ഥത്തിൽ ഉള്ള അവ്യയമാണ് പശ്ചാത്ത്, അതുമായിട്ട് സമാസം വരാം. വന്നൂടെ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിഷ്ണോഹോ പശ്ചാത്ത് എന്ന് വിഗ്രഹിക്കാൻ ഒക്കത്തില്ല, വിഗ്രഹിക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? സ്വപദത്തിൽ വിഗ്രഹിക്കാൻ പാടില്ല, നിത്യസമാസമാണ്. പശ്ചാത്തിന്റെ അർത്ഥത്തിലുള്ള അവ്യയങ്ങളുമായി സുബന്ധത്തിന് സമാസം വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്ത് ശബ്ദവും ആ അർത്ഥത്തെ കുറിക്കുന്നതാണ്. പശ്ചാത്തിന്റെ അർത്ഥത്തെ കുറിക്കുന്നത് പശ്ചാത്താണ്. എങ്ങനെയാണോ അനു പിന്നെ പിന്നലെന്നർത്ഥമുള്ളത്, അതുപോലെ പശ്ചാത്ത് ശബ്ദത്തിനും പിന്നലെന്നർത്ഥമുണ്ട്. അപ്പോൾ പശ്ചാത്തമായിട്ട് സമാസം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിഷ്ണോഹോ പശ്ചാത്തെന്ന് വിഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഭട്ടോവി ദീക്ഷിതർ മനഃപൂർവ്വമാണ് വിഷ്ണോഹോ പശ്ചാത്തെന്ന് വിഗ്രഹിച്ചു. ഇതിന്റെ അർത്ഥം എന്താണോ? നിത്യസമാസമാണ്, പശ്ചാത്ത ശബ്ദവുമായിട്ട് ഇവിടെ സുബന്ധത്തിന് സമാസം വരത്തില്ല. അതിനെന്താ പ്രമാണം? ഭാഷ്യകാരന്റെ പ്രയോഗം. തഥാ പശ്ചാത് സംസ്യത്തെ ധ്വംസ്യത്തെ എന്ന് ഭാഷ്യകാരം പ്രയോഗിച്ചിട്ടുണ്ട്. തഥപശ്ചാത് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം, പശ്ചാത് ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള പശ്ചാത്തും വേറെ സുബന്ധമായിട്ട് സമാസം വരത്തില്ല. തഥപശ്ചാത് എന്നുള്ള ഇന്ന് എങ്ങനെ മനസ്സിലാക്കി? അതേന്നെ ഭാഷ്യകാരം പ്രയോഗിച്ചെന്ന് മനസ്സിലാക്കി. പശ്ചാത് ശബ്ദവും സുബന്ധവുമായിട്ട് സമാസം വരില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അതെങ്ങനെ മനസ്സിലായി? അതെന്നെ അതിൽ നിന്ന് പശ്ചാത്തത പശ്ചാത് ആ സമാസം വന്നിരുന്നെങ്കിൽ പശ്ചാത്തിന് എന്ത് ചെയ്തനെ? പൂർവനിവാദം ചെയ്തനെ? പൂർവനിവാദം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ തഥ പശ്ചാത്തം എന്ന് പറഞ്ഞപ്പോൾ സമാസം വന്നിട്ടില്ല? ഭാഷ്യകാരൻ തന്നെ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നുണ്ട് മനസ്സിലാക്കാം. പശ്ചാത്ത ശബ്ദത്തിന്റെ അർത്ഥത്തിൽ പശ്ചാത്ത പ്രയോഗിക്കുമ്പോൾ അത് സുബന്ധമായിട്ട് ചേർന്ന് സമാസം വരത്തില്ല. അതുകൊണ്ടാണ് വിഷ്ണോഹോ പശ്ചാത്തെന്ന് ഭട്ടോജി ദീക്ഷിതർ വിഗ്രഹിച്ചത്. വിഗ്രഹിക്കുക അതുമായിട്ട് സമാസം വരാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഭാഷ്യകാരം പ്രയോഗിച്ചിട്ടുണ്ട് സർവപശ്ചാത്ത്. സർവപശ്ചാത്ത എന്ന് പ്രയോഗിച്ചു. അപ്പൊ അതെങ്ങനെ പ്രയോഗിക്കും? പശ്ചാത്ത സർവ എന്ന് പ്രയോഗിക്കേണ്ടായിരുന്നു. അവിടെ ഈ സമാസം ചെയ്തിട്ടില്ല. അപ്പൊ ഭാഷ്യകാരം പ്രയോഗിച്ചാൽ അത് തന്നെ പ്രമാണം. അതുകൊണ്ട് പശ്ചാത്ത ശബ്ദമായിട്ട് സമാസം വരത്തില്ല. ഏത് അത് അനിത്യ സമാസം എന്ന് പറഞ്ഞാൽ എന്ത് വേണം? വിഭാഷാധികാരത്തിൽ വരണം. അങ്ങനെ അനിത്യ സമാസം അതിന് മുമ്പ് വരുന്നത് കൊണ്ട് ഇത് നിത്യസമാസമാണ്. നിത്യസമസ്യ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വികല്പം വന്നതിന് ശേഷം ഇരിക്കുന്നതെല്ലാം അനിത്യമാകും. ഇപ്പോ ഇവിടെ പറഞ്ഞ എന്താണോ യഥാശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള അവ്യയങ്ങളും സുബന്ധവുമായിട്ട് സമാസം വരും. അപ്പൊ അത് പറയണമെങ്കിൽ യഥാശബ്ദത്തിന്റെ അർത്ഥം എന്തെന്നറിയണം. യഥാശബ്ദത്തിനൂടെ പറയുന്നത് അർത്ഥം എന്താണെന്ന് പറയുന്നു. യോഗ്യത ബീപ്സ പദാർത്ഥ അനധിവൃത്തി സാദൃശ്യാനി യഥാർത്ഥ. യഥാശബ്ദത്തിന് ഇതാണ് ഈ നാല് അർത്ഥമാണുള്ളത്. എന്തൊക്കെ? യോഗ്യത ബീപ്സ പദാർത്ഥ അനധിവൃത്തി സാദൃശ്യം. ഈ നാലാണ് യഥാശബ്ദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? യോഗ്യത തുടങ്ങിയ അർത്ഥത്തെ കാണിക്കുന്ന അവ്യയങ്ങളും സുബന്ധവുമായിട്ട് സമാസം വരുന്നു. ആദ്യം യോഗ്യത അർത്ഥത്തിലുള്ള അവ്യയമാണ്. രൂപസ്യ യോഗ്യം അനുരൂപം. ഇവിടെയാണ് അനുരൂപം ധാരാളം പ്രയോഗിക്കുന്നതാണ്. കാല അനുരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? കാല എന്നാണ്? അതെനിക്കും അറിയാം. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കാല അനുരൂപം എന്ന് പറയുന്നത് കാലയോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വിഗ്രഹം എങ്ങനെ? യഥയുടെ അർത്ഥമാണ് യോഗ്യം. അങ്ങനെയാ, ഇത് തന്നെയാണ് വിഗ്രഹം. ഇവിടെ പറഞ്ഞിട്ടില്ലേ, രൂപസ്യ യോഗ്യം അനുരൂപം എന്നാണോ? അനുരൂപം എന്ന് പറഞ്ഞ രൂപത്തിന് യോഗ്യമായത്, ഓരോന്നിനും ഓരോ രൂപമുണ്ട്, ആ രൂപത്തിന് യോഗ്യമായത്, യോജിച്ചത് എന്ന് പറയാം, ഇണങ്ങുന്നത്, ചേരുന്നത്, യോജിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. യോഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ കാലാനുരൂപം എന്ന് പറഞ്ഞാൽ ആ അത് തന്നെ. ഈ കാലത്തിനൊരു രൂപമുണ്ട്, ആ രൂപത്തിന് യോജിച്ച രൂപം. അനുരൂപം വേറെ, അത് പിന്നെ കാലത്തിനോട് ചേർത്തുന്നേ ഉള്ളൂ. കാലസ്യ അനുരൂപം നല്ല സമാസം തന്നെ, കാലസ്യ അനുരൂപം. അവിടെ ഈ അനുരൂപം വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അനുരൂപം ഏതിനോടും ചേർക്കാം. അനുഗുണം എന്ന് പറഞ്ഞെന്താണ്? ഗുണസ്യ യോഗ്യം, ഗുണത്തിന് യോഗം യോഗ്യമായത് അനുഗുണം. അതുപോലെ അനുരൂപം, അനുക്രമം, ക്രമത്തിന് യോജിച്ചതാണ് അനുക്രമം. അങ്ങനെ അതിനോട് അനുയോഗ്യമായത്, അനുയോജിച്ചത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ ആ യോഗ്യം എന്ന് പറയുന്നത് യഥ എന്ന് പറയുന്ന അവ്യയത്തിന്റെ അർത്ഥമാണ്. ആ അർത്ഥത്തെ കാണിക്കുന്ന ഒരവ്യയമാണ് അനു. ആ അനു എന്ന് പറയുന്നതിന് എന്ത് ചെയ്തു? സുബന്ധമായിട്ട് സമാസമാണ്. ഇവിടുത്തെ സുബന്ധം എന്താണ്? രൂപം. ഇപ്പൊ ലൗകിക വിഗ്രഹം രൂപസ്യ യോഗ്യം, അലൗകിക വിഗ്രഹം രൂപം. രൂപം ഗസ് എന്നാണോ? രൂപ ഗസ് അനു. അങ്ങനെ സമാസം അവ്യയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി കർത്താഭാവ സകല്യാന്തവചനേഷ് സമാസം വരുന്നു. പിന്നെ സുബോധാതുപ്രാതിപദികയോ പ്രഥമാനിഷ്ടം സമാസ ഉപസർജനം ഉപസർജനം പൂർവം ഏകദേശപ്രാതിപതിക പ്രത്യേക പരസ്യ അനുരൂപം പഞ്ചമി അനുരൂപാത് അനുരൂപം ഷഷ്ടി അനുരൂപം സപ്തമി അനുരൂപേ. കാലാനുരൂപം എന്ന് പറഞ്ഞാൽ അനുരൂപം തന്നെ ഒരു അവ്യയാവുമ്പോ അത് ആദ്യം വരില്ല ഉപസർജനം കൊണ്ട്. കാലാനുരൂപത്തിൽ അനുരൂപം ഒരു അവ്യയമാണ്. അപ്പൊ അത് ഉപസർജനമായിട്ട് അവ്യയം പൂർവത്തിൽ ഉപയോഗിക്കുന്ന ഏത് സമാസത്തില്? അതും പറയുന്ന എങ്ങനെ? ഏതൊരു സമാസത്തെ വിധിക്കുന്ന സൂത്രത്തിൽ ഏതിനെ പ്രഥമ കൊണ്ട് നിർദ്ദേശിച്ചോ അതിനെ പൂർവത്തിൽ ഉപയോഗിക്കണമെന്നാണ്. അപ്പൊ അനുരൂപം എന്നുള്ളിടത്ത് അവ്യയം എന്ന് പ്രഥമ കൊണ്ട് നിർദ്ദേശിച്ചതുകൊണ്ട് അനുവിനെ പൂർവത്തിൽ നിർദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് അനുരൂപം. പിന്നെ ഇനി എന്താ സംശയം? ഷഷ്ടി സമാസം. അപ്പൊ ഷഷ്ടി എന്ന് പ്രഥമം നിർദ്ദേശിച്ചുകൊണ്ട് കാലത്തെ എന്ത് ചെയ്തു? പൂർവത്തിൽ കൊണ്ടുവന്നു. അനുരൂപം എന്ന് പറയുന്ന ഒറ്റപ്പദമാണ്. ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പിലൊരു അനു ഉണ്ടെന്ന് വിചാരിച്ച് ഇനി അതിനെ മൊത്തത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇനി അനുരൂപത്തിന് വേറൊരു ശബ്ദവുമായിട്ട് വീണ്ടും ഒരു അഭിഭാവ സമാസം വരണമെങ്കിൽ പിന്നെ അഭിഭേദം നോക്കണം, അതിനെ ആദ്യം കൊണ്ടുവരണം. ഇത് കാലശബ്ദവും അനുരൂപവും ശബ്ദവുമായിട്ട് അനുരൂപം പുത്ര, അനുരൂപം പിത, അനുരൂപം കന്യ, ഇങ്ങനെയൊക്കെ ധാരാളം പ്രയോഗിക്കാറുണ്ട്. അനുരൂപം വരഹ, ഇവിടെ എല്ലാം അനുരൂപത്തിന് മാറ്റം വരത്തില്ല. എന്തുകൊണ്ട്? അത് അവ്യയമാണ്. കന്യ, വരഹ, പിത, പുത്ര, മാതാ എല്ലാം മാറാം. പക്ഷെ അതനുസരിച്ച് ഇവിടെ മാറ്റം വരില്ല. അപ്പോൾ അത് യോഗ്യം, യോഗ്യത. യോഗ്യത എന്ന് പറയുന്ന ഏതിൻ്റെ അർത്ഥമാണ്? അടുത്ത് വരുന്നത് വീപ്സ. വീപ്സ എന്ന് പറഞ്ഞാൽ വ്യാപ്തം, ഇച്ഛ. വീപ്സ വ്യാപിക്കുന്നതിനുള്ള ഇച്ഛയാണ്. വ്യാപിക്കുക എന്ന് വെച്ചാൽ ഗുണം കൊണ്ടോ ക്രിയ കൊണ്ടോ ഒന്നിനെ വ്യാപിക്കുക, അതിനാണ് വീപ്സ എന്ന് പറയുന്നത്. വ്യാപിക്കുന്നതിനുള്ള ഇച്ഛ വീപ്സ എന്ന് പറയുന്ന യഥയുടെ അർത്ഥമാണ്. ആ അർത്ഥത്തെ കാണിക്കുന്നതിന്, ആ അർത്ഥത്തിൽ ഉള്ള അമ്മയവും സുബന്ധവുമായിട്ട് സമാസം വരുന്നു. നമ്മൾ കാരകപ്രകടനത്തിൽ നമ്മൾ സൂത്രം വിട്ടുപോയി, വിട്ടുപോയതല്ല, കുറച്ച് വലിയ സൂത്രമായുള്ള നമ്മൾ ഒഴിവാക്കിയാണ്. ലക്ഷണ ഇത്ഥംഭൂതാഖ്യാന ഭാഗ ദീപ്സാസു പ്രതിപരി അനവഹ കർമ്മപ്രവേനീയ സംജ്ഞ വിധിച്ചിട്ട് കർമ്മപ്രവേനീയത്തിന്റെ യോഗത്തിൽ ദ്വിതീയ വിധിക്കുന്ന സൂത്രമാണ്. ഉദാഹരണം, വൃക്ഷം വൃക്ഷം പ്രതി വിദ്യോദതേ വിദ്യുത് എന്നാണ്. രാത്രി മിന്നൽ, ഇടിമിന്നൽ വീശുന്നുണ്ട് ആകാശത്ത്, അത് പ്രകാശിക്കുന്നു. അപ്പോൾ അത് പ്രകാശിക്കും, വൃക്ഷങ്ങളുടെ മേളിൽ പ്രകാശിക്കുന്നു. അത് കണ്ടിട്ട് ഒരാൾ പറയുകയാണ്, വൃക്ഷം വൃക്ഷം പ്രതി വിദ്യോദതേ. ഒരു വൃക്ഷത്തിനല്ല, ഓരോ വൃക്ഷത്തിൻ്റെ മുകളിലും എന്ത് ചെയ്യുന്നു, അത് പ്രകാശിക്കുകയാണ്. അപ്പോൾ ആ പ്രകാശിക്കുക എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി, അത് ഒരു വൃക്ഷത്തിലല്ല, ഓരോ വൃക്ഷത്തിലും പ്രകാശിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതി ഉപയോഗിച്ചത്. അവിടെ പ്രതി എന്ന് പറയുന്ന അമ്മ അവിടെ ഉപയോഗിച്ചതിന് വേണ്ടി ദീപ്സയെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ആ ദീപ്സയെ കാണിക്കാൻ വേണ്ടി പ്രതി ഉപയോഗിച്ചു. ആ ദീപ്സ അതിനു വേണ്ടിയിട്ടാണ് എന്താണ്, നിത്യ ദീപ്സയോഹോ. ദീപ്സയിൽ പദങ്ങൾ ആവർത്തിക്കും, അതാണ് വൃക്ഷം വൃക്ഷം എന്ന് ആവർത്തിച്ചത്. നിത്യ ദീപ്സ പ്രകാരം അത് ആവർത്തിച്ചാണ് ആ പദം. അതാ എന്നാലേ ആ വ്യാപ്തിയെ നമുക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ എത്ര എത്ര ധുമഹ തത്ര തത്ര വീപ്സയിൽ ആവർത്തിച്ചിരിക്കുകയാണ് എത്ര എന്ന് പറയുന്ന പദം. നിത്യ വീപ്സയോ പ്രകാരമാണ് അവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ആവർത്തിച്ചാലേ നമുക്ക് ആ വ്യാപ്തി കിട്ടത്തുള്ളൂ. എന്താണ്, എല്ലാ സ്ഥലത്തും എന്നുള്ള വ്യാപ്തി കിട്ടണമെങ്കിൽ എത്രയെ ആവർത്തിക്കണം. അതുപോലെ തന്നെ ഇവിടെയും എല്ലാ വൃക്ഷങ്ങളും പ്രകാശിക്കുന്നു എന്നുള്ള വ്യാപ്തിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, വൃക്ഷം വൃക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ദീപ്സായിൽ ഉപയോഗിച്ച പ്രതിക്ക് കർമ്മപ്രവചനീയം എന്ന് പറയുന്നത് സ്വപ്നമെന്ന് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരകപ്രകടനത്തിൽ കർമ്മപ്രവചനീയ സംജ്ഞ വന്നതിന് ഏതാ ഉദാഹരണം പഠിച്ചത്? ആങ് മര്യാദ അഭിവിദ്യോഹോ പഞ്ചമ്യപാങ് പരിഭി. അവിടെ അപ്പം അവിടെ കർമ്മപ്രവചന സംജ്ഞ കഴിഞ്ഞാൽ അവിടെ പറയും കർമ്മപ്രവചനീയ യുക്തേ ദ്വിതീയ പ്രതിക്ക് കർമ്മപ്രവീണ സംജ്ഞ വന്നു കഴിഞ്ഞാൽ അതിന്റെ യോഗത്തിൽ ദ്വിതീയ വന്നിട്ടാണ് വൃക്ഷം. വൃക്ഷം ഇവിടെ പല കാര്യങ്ങളുണ്ട്, വീപ്സയുണ്ട്, കർമ്മപ്രവീണ സംജ്ഞയുണ്ട്, അതിന്റെ യോഗത്ത് ദ്വിതീയ വന്ന് പ്രതി അതിനെ ദ്യോതിപ്പിക്കുന്നു. പിന്നെ അതിനു വേണ്ടി വൃക്ഷത്തിന് ദ്വിത്വം വന്നു വീപ്സയെ കാണിക്കാൻ. ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ട് അവിടെ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ്, ഇവിടെയും ഉദാഹരണം കൊടുത്തിരിക്കുന്നത് അർത്ഥം, അർത്ഥം പ്രതി പ്രത്യർത്ഥം, ദിനം ദിനം പ്രതി പ്രതിദിനം, ഏകം ഏകം പ്രതി പ്രത്യേകം, ധാരാളം പ്രയോഗിക്കുന്നതാണ്. മാസം മാസം പ്രതി, വർഷം വർഷം പ്രതി, ഇതൊക്കെ ധാരാളം ഉപയോഗിക്കും. അപ്പൊ അവിടെ എന്താണ്, ദിനം പ്രതി എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെയോ എല്ലാ ദിനങ്ങളിലും എന്ന് പറയുന്നു. അതാണ് വീപ്സ എന്ന് പറയുന്നത്, എല്ലാ ദിനങ്ങളെയും പറയണം, എടുക്കണം, കണക്കിലെടുക്കണം. അതുകൊണ്ട് ആണോ ഏകം ഒന്നെന്ന് പറഞ്ഞാൽ പോരാ, ഓരോന്നും ആണ് പറയണം. ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ പറഞ്ഞാൽ പോരാ, ഓരോ കുട്ടിയും പറയണം. അതുകൊണ്ട് പറയും ഏകം ഏകം പ്രതി പ്രത്യേകം. അതാണ് മലയാളത്തിൽ എന്ത് പറയും, ഓരോന്നും. ഓരോന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും ഒന്നും ഒന്നും, അങ്ങനെ പോകുമ്പോഴാണ് എന്ത് പറയുന്നത്, ഓരോന്നും ഒന്നും മലയാളത്തിൽ പറയുന്നു. അതുപോലെ ഇവിടെ അർത്ഥം അർത്ഥം പ്രതി, ഓരോ അർത്ഥത്തിനും, അർത്ഥം എന്ന് വെച്ചാൽ വസ്തു വിഷയം എന്നൊക്കെയുള്ള അർത്ഥം ഇതാണ്. ഓരോ അർത്ഥത്തിനും ഓരോ വസ്തുവിനെയും സംബന്ധിച്ച് എന്തോ കാര്യം പറയണം എന്നും പറയാം. അർത്ഥം അർത്ഥം പ്രതി പ്രത്യർത്ഥം ജ്ഞാനം അസ്ഥി. ഏത് ഏകവചനത്തിന്റെ രൂപം മാത്രമല്ലേ ഉള്ളൂ? എങ്ങനെ ഏകവചന പ്രഥമാവിഭക്തിയുടെ രൂപം മാത്രം? അത് പിന്നെ മലയാളത്തിൽ അങ്ങനെ വലിയ പ്രശ്നമുണ്ട് സ്വാമി. ഉത്തരം എന്ന് പറയാമോ, ഓരോരുത്തരും എന്നെ പറയാമോ? മലയാളത്തിലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മലയാളം സംസ്കൃതത്തിന്റെ അതേ നിയമം മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അത് ചില ഈ എന്താണ് സംസ്കൃത പണ്ഡിതന്മാര് ഇതാണ് മലയാളത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അവര് ഈ സംസ്കൃതത്തിലെ നിയമം അനുസരിച്ച് മലയാളത്തിലും അതേ നിയമം ഉണ്ടാക്കാൻ ശ്രമിക്കും. സംസ്കൃതം പഠിച്ചതിന്റെ ദോഷമാണത്. എന്നാൽ ശരിക്കും സംസ്കൃതം പഠിക്കാത്തതിന്റെ ദോഷമുണ്ട്. കാരണം സംസ്കൃതത്തിൽ തന്നെ ഇവിടെ നിയമമില്ല. ഇത് പറഞ്ഞിട്ട് പറയും, ഇത് ഇങ്ങനെയും പറയാം, അങ്ങനെയും പറയാമെന്ന് പറയും. പിന്നെ ഇതനുസരിച്ച് മലയാളത്തിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? അതുകൊണ്ട് മലയാളത്തിൽ അങ്ങനെ ഇല്ല, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അതിന് ഒരുപാട് തെറ്റ് ശരിയൊക്കെ നോക്കാൻ പോകുന്നത് എന്റെ അഭിപ്രായത്തിൽ മുറി വിദ്വാൻമാരെന്നാണ് പറയാൻ പറ്റും. സംസ്കൃതത്തിൽ പോലും വ്യാകരണം പഠിച്ച് പഠിച്ച് ചെന്നാൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്, തിരിച്ചറിയും വലിയ പ്രയാസമാണ്. പിന്നെ അപ്പോ ചോദിക്കും, എന്നാ പിന്നെ എന്തിനാ വ്യാകരണം എന്ന് വെച്ചാൽ ഭാഷ്യകാരൻ തന്നെ പറഞ്ഞ എന്താണോ, അപശബ്ദങ്ങളിൽ നിന്ന് ശരിയായ ശബ്ദങ്ങളെ വേർതിരിക്കുന്നതിനാണ് വ്യാകരണം. ഉദാഹരണം പറയും, ഗോത ഗോണി ഗോപാലിക ഇങ്ങനെ പല ശബ്ദങ്ങളുണ്ടായിരുന്നു ഗോ ശബ്ദത്തിന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞു അതൊന്നും ശരിയല്ല, ഗോ എന്ന് പറയുന്ന ശബ്ദമാണ് ശരി. അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വ്യാകരണം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കും വ്യാകരണം പഠിക്കുമ്പോൾ. എന്താണ്, മറ്റ് ശബ്ദങ്ങളും പ്രയോഗിക്കുന്നുണ്ടാകും. അതല്ല ഏറ്റവും വലിയൊരു വ്യത്യാസം, എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ഗോത ഗോണി എന്നൊക്കെ പ്രയോഗിച്ചിരുന്നത് ഭാഷ്യകാരന്റെ കാലത്താണ്, ഇന്നത്തെ കാലത്തല്ല. അന്ന് ആ ശബ്ദങ്ങളിൽ നിന്നും വേദിച്ച് ഗോശബ്ദത്തെ കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അന്ന് വ്യാകരണം ഉണ്ടാക്കിയത്. കാലം എത്രയോ മറിഞ്ഞു, കാലം മാറുന്നതിനനുസരിച്ച് ഭാഷയും മാറും. അപ്പോ പ്രചാരത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് അപശബ്ദമല്ല. അപ്പൊ കാലം കൊണ്ട് ഒരുപാട് ശബ്ദങ്ങൾ മാറി. ഇന്നിപ്പോ ആരെങ്കിലും ഗോണി ഗോദ എന്നൊക്കെ പ്രയോഗിക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും പ്രയോഗിക്കുമോ സംസ്കൃതത്തിൽ? ആ കാലഘട്ടത്തിൽ പ്രയോഗിച്ചിരുന്നു, ഭാഷകാരന്റെ കാലഘട്ടം അല്ലെങ്കിൽ അതിനു മുമ്പ്. അന്ന് ഭാഷകാരനൊരു നിയമം ഉണ്ടായതുകൊണ്ട് അത് ഗോന്നായി. അപ്പൊ എന്താണോ അപശബ്ദമേത് നല്ല ശബ്ദമേതെന്നൊക്കെ തിരിച്ചത് ആ കാലത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് കാലം മാറി. ഈ കാലം മാറ്റത്തെ കണക്കിലെടുക്കാതെ വ്യാകരണത്തിൽ പിടിമുറുക്കുമ്പോഴാണ് തെറ്റ് ശരി ഒരുപാട് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞു. അതിനിദ്രം അത് ശരിയല്ലെന്നാണ് ശബ്ദേന്ദു ശേഖരകാരന്റെ അഭിപ്രായം. അതിനിദ്രമല്ല അതിഹിമം, നിർഹിമം എന്ന് പ്രയോഗിക്കണമെന്നാണ്. പക്ഷെ ഇത് എഴുതിയ ആൾ വ്യാകരണം അറിയാത്ത ആളാണോ? ഒട്ടോ ജ്യോതിഷത്തിൽ പുള്ളി എന്തുകൊണ്ട് പ്രയോഗിച്ചില്ല എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. അടുത്തൊരു കാലത്തിലേക്ക് വന്നപ്പോൾ പുള്ളി പറയുന്നു അതല്ല ശരി, നിർഹിമമാണെന്ന് പറയുന്നു. ഇപ്പോൾ കാലത്തിനനുസരിച്ച് ഭാഷയ്ക്ക് മാറ്റം വരും. അതുകൊണ്ട് ഈ സംസ്കൃതം പഠിച്ചിട്ട് ഇതനുസരിച്ചിട്ട് മലയാളത്തിൽ ചെന്ന അഭ്യാസങ്ങൾ കാണിക്കുന്നത് അത്ര നല്ല കാര്യമില്ല. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് മലയാളം പണ്ഡിതന്മാരാകാൻ ശ്രമിക്കുന്നതും അത്ര ബുദ്ധിപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മലയാള വ്യാകരണത്തിൽ പുസ്തകം എഴുതിയ ആളിനോട് ഞാൻ നേരിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വിവരങ്ങളൊക്കെ ഈ എഴുതിയ ആളിനെ സംബന്ധിച്ച് പുതിയ വിവരങ്ങളായിരുന്നു. പുസ്തകം എഴുതിയ ആളിനോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഒരു പുതിയ വിവരമാണ്. മലയാളത്തിൽ പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ടല്ല, വ്യാകരണത്തെ സംബന്ധിച്ച് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിലൊന്നും കടുംപിടുത്തത്തിൽ യാതൊരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ഭാഷകാരൻ എന്തെല്ലാം പറഞ്ഞു, പിൽക്കാലത്ത് എന്തെല്ലാം മാറ്റം വന്നു. ഭാഷകാരൻ തന്നെ താൻ പറഞ്ഞ നിയമം ത്തിന് വിരുദ്ധമായി പ്രയോഗിച്ചില്ല ഭാഷകാരൻ തന്നെ. അതിനുദാഹരണമാണ് തദപശ്ചാത്തെന്ന് പ്രയോഗിച്ചത്. അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. ഈ സൂത്രം അനുസരിച്ചാണെങ്കിൽ എന്ത് വേണം? പശ്ചാത്തലം തന്നെ പ്രയോഗിക്കാം. പക്ഷേ അതങ്ങനെയൊന്നും അങ്ങനെയല്ല എന്ന് ഭാഷകാരൻ നിയമം മാറ്റിയുമില്ല. പാണിനിയുടെ നിയമത്തെ അനുസരിച്ചുകൊണ്ട് തന്നെ സർവപശ്ചാത്ത തദപശ്ചാത്ത എന്നൊക്കെ പ്രയോഗിച്ചപ്പോൾ അവസാനം പിൽക്കാലത്ത് വന്നവർക്ക് എന്ത് സ്വീകരിക്കേണ്ടി വന്നു? അതിനെ പ്രമാണമാക്കേണ്ടി വന്നു. അദ്ദേഹം വലിയ ആളാണ്, പാണിനിക്ക് ഭാഷ്യം എഴുതിയ ആളാണ്. അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയാൽ ആ അബദ്ധവും ശുബദ്ധമാണ്. അത് അപ്പോൾ ഭാഷ എങ്ങനെയാ പോകുന്നത്? അത് ഭാഷകാരന്റെ കുഴപ്പമല്ല, പ്രചാരത്തിൽ വന്നു. ഭാഷ എന്തിനു വേണ്ടി? ശബ്ദബോധം ഉണ്ടാകുന്നതിന് വേണ്ടി. അതുണ്ടാകാമെങ്കിൽ അത് മതി, അതിനു വേണ്ടിയിട്ട് വരെ അഭ്യാസങ്ങളുടെ കാര്യമൊന്നും. അപ്പൊ ഇവിടെ എന്തു തോന്നുന്നു? അർത്ഥം അർത്ഥം പ്രതി. പക്ഷെ ഒരു കാര്യം, പിന്നെ വ്യാകരണം പഠിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഒരു പ്രസിദ്ധമായിരിക്കുന്ന ഒരു പദത്തിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. എങ്ങനെ അർത്ഥം വന്നു അത് അത്യാവശ്യമാണ്. അതിനെന്താണ് അതിനെ സംബന്ധിച്ചുള്ള അതിലുള്ള ഒരു വ്യക്തത, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ആ ശബ്ദം പ്രയോഗത്തിൽ വരുമ്പോൾ അതെന്തർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്? കാരണം ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് പഴയ കാലത്താണ്. ആ കാലത്തിൽ അത് ഏത് അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരുന്നത്? ഓരോ ശാസ്ത്രങ്ങൾ വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയാലേ ആ ശാസ്ത്രങ്ങൾ വായിച്ചാൽ നമുക്ക് കൃത്യമായ അർത്ഥം കിട്ടത്തുള്ളൂ. ആ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രത്തെ വിട്ടിട്ട് മതപ്രഭാഷണത്തിലേക്ക് പോകുന്നത്. മതപ്രഭാഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി ഇത് അറിയണം എന്ന് പറയുന്നത്. കൃത്യമായ ഒരു അർത്ഥബോധം ഉണ്ടാകുന്നതിന് വേണ്ടി കഴിയുന്നത്ര തന്നെ പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ അർത്ഥം അർത്ഥം പ്രതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രതി തന്നെ വീപ്സയെ ദോതിപ്പിച്ചു. അതുകൊണ്ട് അർത്ഥം അർത്ഥമെന്ന് വന്നു. അലോകഗ്രഹത്തിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ എങ്ങനെ വിഗ്രഹിച്ചാൽ മതി? പ്രതിയുടെ യോഗത്തിൽ ഇവിടെ ദ്വിതീയ വിധിച്ചിരിക്കുകയാണ്, കർമ്മപ്രയോജനയുക്തെ ദ്വിതീയ. അതുകൊണ്ട് അർത്ഥ അം പ്രതി അങ്ങനെയാണ് ഇവിടെ വിഗ്രഹിക്കുന്നത്. അപ്രത്യം വിധിച്ചതുകൊണ്ട് പിന്നെ അവിടെ എന്ത് സമാസം? അമ്പ്യം വിഭക്തി സമാസം വന്നു. കൃത്യ സമാസഞ്ജ സുബോധാത പ്രാതിപതികയോ പ്രമാനഷ്ട സമാസ വിസർജനം വിസർജനം പൂർവം ഏകദേശമൃതാനന്യപ്രാതിവാദ പ്രത്യേക പരശ്ച അവ്യഭാവ്യദാപ്സുവ്യഭാവതത്വം പഞ്ചമ്യ തൃതീയസത്യമേ ബഹളം തീർന്നു പ്രത്യർത്ഥം.